ഭക്യകാലം വരരുചിം ഭക്ഷ്യകാലം പരിചയം പാണിനി സൂത്രകാലം ച പ്രണതോസ്മി മുനിത്രയം. യജ്ഞ ദേവപൂജ സംഗതികരണം ദാനേഷു. യജതി യജതേ ദേവപൂജ അതിനു വേണ്ടിയിട്ട് സംഗതികരണം, ഒരുപാട് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് എന്തെങ്കിലും ചെയ്യുക, അതാണ് സംഗതികരണം. ദാനം യജസപ്പ് തിപ്പ് യജതി യജത യജന്തി യജസി യജത യജത്. ആത്മനിഭവത്തിൽ ലിട്ടിൽ വരുമ്പോൾ യജ് നല്ല ദിത്വം യജ് യജ് ഫലാദിശേഷം യാ യജ് ആ എന്നിരിക്കും വരുന്നു. ലിട്യഭ്യാസസ്യോപേഷ വച്യാദീനാം ഗ്രഹ്യാദീനാം ച അഭ്യാസസ്യ സംപ്രസാരണം ലിട്ടി. വച്യാദീനാം ഗ്രഹ്യാദീനാം ച അഭ്യാസസ്യ സംപ്രസാരണം ലിട്ടി. പച്ചയാദികൾക്കും ഗൃഹ്യാദികൾക്കും അഭ്യാസത്തിന് സംപ്രസാരണം വരുന്നു ലെട്ട് വരവിരിക്കും. വച്യാദികൾ അതിന് വരും. താഴത്തെ സൂത്രത്തിൽ കൊടുത്തിട്ടുണ്ട് വചി സ്വപി യജാദീനാം കിതി. അവിടെ വചി സ്വപി യജാദീന അവിടെ ഒന്ന് യജാതി വച്ച് പരിഭാഷണെ സ്വപന്യഷ്വപ്പിശയെ യജാതി യജരു വപരു വഹിശ്ചൈവ വസി വേഞ്ഞ് ഇത്യബി ബീജസന്താനേ വിതയ്ക്കുക വപി വയലിലും മറ്റും നെല്ല് വിതയ്ക്കുന്നു. വപിർ വസി വസനിവാസേ ശബ്ദായം സ്പർദേ ച വദി വദപരിഭാഷണേ ഗതി വർദ്ധ്യോഹോ ശ്വേതി ടോശി ഗതി വർദ്ധ്യോ. ഇത്രയും ധാതുക്കൾ, ഒമ്പത് ധാതുക്കളാണ് യജാതി. അതിന് സിദ്ധാന്തമതിൽ ഈ ധാതുക്കൾ ക്രമമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭുവാദിയുടെ അവസാനം ഗ്രഹ്യാദി ഗ്രഹിജ്യ വൈവ്യതി വിഷ്ടതി ഉചതി വൃച്ചതി പൃച്ഛതി ഭൃജതി നാം ഗതിച്ച ഗ്രഹിജ്യ വൈവ്യതി വഷ്ടി വിജതി വൃച്ചതി ഭൃജതി ഗതിച്ച സൂത്രം ഗ്രഹ്യാദി ഗ്രഹിജ്യാവൈ വ്യതി വഷ്ടി എന്ന് പറയുന്ന ആ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ധാതുക്കളാണ് ഗ്രഹ്യാദികൾ. ഇപ്പോൾ വച്യാദി വചി സുപി യജി എന്ന് വന്നു, ബാക്കിയുള്ളത് യജാദികൾ മനസ്സിലാക്കണം. ഭുവാദി ഗണത്തിൽ ക്രമമായി കൊടുത്തിരിക്കുന്ന ധാതുക്കൾ 9 ധാതുക്കൾ ആണ് വച്യാദി. ഗ്രഹ്യാദി ഗ്രഹിജ്യ വൈവേദി അഷ്ടവിചതി വിളിച്ചതി പിരിച്ചതി ഭൃഞ്ജതീനാങ്ങിതിച്ച പഠിച്ചിട്ടില്ലല്ലേ. ഇനി വരും. അതാണ് വച്യാദികളും ഗ്രഹ്യാദികളും. ഇതിന്റെ എല്ലാം അഭ്യാസത്തിന് സമ്പ്രസാരണം വരാം. സമയം അവിടെ യജിഹി എന്ന് വിസർഗം വന്നെങ്കിലും ഇക് സ്ഥിബോധാതു നിർദ്ദേശിച്ചു, ഇക് കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിനെ സുബന്ധമാക്കി ജിഹി വപിഹി അങ്ങനെയാക്കി കേവല ധാതുവിനെ അല്ല. ഭവതേ രഹ ഭൂധാതുവിന് ഭവതേ ഹേ എന്നങ്ങനെ വരും. ഭവതി ഇത് സുബന്ധമാക്കി ഭവതേ ഹേ, അത് തിപ്പ് നിർദ്ദേശം, ഇത് ഇക്ക നിർദ്ദേശം. അങ്ങനെ ചെയ്യുമ്പോൾ സുബന്ധമാക്കും, എന്നിട്ട് നിർദ്ദേശി ഇതിനെല്ലാം അഭ്യാസത്തിന് സംസാരണം ഉപയോഗിക്കുന്നു ലെട്ടിരിക്കുമ്പോൾ. അപ്പം അഭ്യാസത്തിന് വിധിച്ചുകൊണ്ട് ദിത്വം വന്ന് അഭ്യാസം വന്ന് അഭ്യാസത്തിന് സംപ്രസാരണം വന്നാൽ ഏ സൂത്രം വരുന്നത്? ഇഗ്ഗണ സംപ്രസാരണം. ഈ യാക്കെന്ത് വരും? അടുത്തേത് വരും സംപ്രസാരണ പൂർവം വരുന്നു. അപ്പോൾ എന്ത് വരുന്നു? ഈ യജ് ഈ യജ് നല്ലെന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? അത് പറയുന്ന ലഡ്ഡി അഭ്യാസസ്യ ഉപേക്ഷ. വച്യാദികൾക്കും ഗ്രഹ്യാദികൾക്കും സമ്പ്രസാരണം വരുന്നു ഇവിടെ ലട്ട് ഈ ആജ്. അടുത്ത യജ് അതുസന്നിരിക്കും വരുന്നു വചിസ്വപ്യജാദീന ഖിതി. യജാദികൾ താഴെ കൊടുത്തിട്ടുണ്ട് പാട്ടിൽ, അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിക്കൊണ്ടാ മതി. ഇത് പറയുന്നത് വചിസ്വപ്യോഹോ സൂത്രത്തിലുണ്ടല്ലോ. പിന്നെ വരുന്ന യജാതികൾ അതിനാണിവിടെ പറഞ്ഞിരിക്കുന്നത് വചി സ്വപ്യൂർ യജാദീനാഞ്ച സമ്പ്രസാരണ സ്യാത് ഖിത്തി. കിത്ത് വരുമ്പോൾ ഇതിന് സമ്പ്രസാരണം വരികയാണ്. അപ്പൊ യേച്ച് പരത്തിൽ എന്തിരിക്കുന്നു? കിത്താണോ? അപ്പൊ യജ്ജിന് സമ്പ്രസാരണം വന്നാൽ എന്തുവരും? ഈ സമ്പ്രസാരണ എന്തുവരും? എന്തുവരുന്നു? ഇജ് എന്ന് പറഞ്ഞു. ഇജ് സമ്പ്രസാരണം വന്നു, സമ്പ്രസാരണാശപൂർവരൂപം എന്തുവരും? ഇജ്. ദിത്വം വന്നോട്ടെ, ഇജ്ജിന് ദിത്വം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഇജ് ഇജ് ഹലാദിശേഷം. എങ്ങനെ? യജ്ജിനാണ് സമ്പ്രസാരണം വിധിച്ചത്. യജ്ഞനാണ് സമ്പ്രസാരണം വിധിച്ച, യജ്ഞന് സമ്പ്രസാരണം വിധിച്ച ഏതിന് വരും? യജ്ഞന് വരും. സമ്പ്രസാരണ യകാരത്തിന് വന്നു, സമ്പ്രസാരണ ശപൂർവം വന്നു, ഇജ് വന്നു, ഇജ്ജന് ദിത്വം വന്നു, ഇജ് ഇജ് ഫലാതിശേഷം വന്നു, ഈ ഇജ്ജ്. ഈ ഇജ്ജ് എന്നിരിക്കുന്നിടത്ത് എന്ത് വരും? ഈജ് അത് സീജത്ത് ഹൂടെ എന്താ പ്രശ്നം? രൂപ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തിനാദ്യം വരുന്നു? ആദ്യം ഇത് വന്നു, സമ്പ്രസാരണം തദാശ്രയം ച കാര്യം ബലവത്. കേട്ടിട്ടുണ്ടോ? സമ്പ്രസാരണം തദാശ്രയം ച കാര്യം ബലവത്. സമ്പ്രസാരണവും സമ്പ്രസാരണത്തെ ആശ്രയിച്ചോ എന്ന കാര്യങ്ങളുമെല്ലാം ബലവത്താണ്. അതുകൊണ്ട് ആദ്യം എന്തുവരും? സമ്പ്രസാരണം വന്നു കഴിഞ്ഞാൽ അത് ആശ്രയിച്ച ഏത് കാര്യം വരും? ആണോ? സമ്പ്രസാരണ പൂർവരൂപം വന്നു. ഇനി ദത്വം വന്നോട്ടെ, ദത്വം വന്നു, ഹലാതിശേഷ സവർണ ദീർഘം വന്ന് ഈ ജതുഹു. ഇപ്പൊ ശരിയായ ഏത്? എങ്ങനെ പരിഭാഷ? സമ്പ്രസാരണം തദാശ്രയം ച കാര്യം ബലവത്. ഞാനുണ്ടാക്കി പറഞ്ഞെന്നാണോ സംശയം? അല്ല, വ്യാകരണത്തിലുള്ളത് തന്നെ. ഈ ജതുഹു അപ്പൊ എല്ലായിടത്തും എന്തുവരും? ദത്വം വന്ന് ആദ്യ സമ്പ്രസ. അപ്പോൾ ഒരു സംശയം വരും, എന്നാൽ പിന്നെ ലഡ്ഡി അഭ്യാസ ഉപേക്ഷം അവിടെ ഇതുപോലെ വന്നാൽ പോരെ എന്നൊരു സംശയം വന്നാൽ എന്താ സമാനം? അവിടെ അഭ്യാസസ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ ഇത് ബാധകമല്ല. ഇവിടെ സമ്പ്രസാരണം വന്നതിന് ശേഷമേ ദത്വം വരത്തുള്ളൂ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. അപ്പോൾ എന്തുവരുന്നു? ആദ്യ സമ്പ്രസാരണം, സമ്പ്രസാരണ പൂർവരൂപം, ദിത്വം, പിന്നെ ഹലാതിശേഷം ഇജ്ജിനാണ് ദിത്വം വരുന്നത്. സമ്പ്രസാരണം തദാശ്രയം ച കാര്യം ബലവത്. സവർണദീർഘം ഈജ് അതുഹു. അപ്പോൾ എല്ലായിടത്തും ഈജ് ഉസ്, ഈജുഹോ, ഏജ്. എന്നോട് ചോദിച്ചവരോട് തിരിച്ചും ചോദിക്കാറുണ്ട്, ജകാരാന്തത്തിൽ ഏതൊക്കെയാണ് അനുധാതുക്കൾ? ഏതൊക്കെയാണ്? ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിപ്പോയി, എന്നാലും ഒപ്പിച്ച്. ഏതാണ്? എല്ലാരും പറയുന്നുണ്ട്, ചിലർക്ക് സ്പീഡ് കുറവെന്നേ ഉള്ളൂ, അത് സാരമില്ല. പറഞ്ഞ അവസാനം എത്തിച്ചാൽ മതി. അനട്ടാണ് അജന്തോ അകാരവാൻ വായത്താസിനടു ധലി വേട്ടയും വിട്ടുവരുന്നു. അപ്പോൾ എന്തുവരുന്നു? യജ് ദിത്വം വന്നു, യജ് യജ്. പിന്നെ എന്തുവരും? അഭ്യാസസ്യ ഉപേക്ഷം. വജുസുപേരാജന കിരി വരുമോ? എന്തുകൊണ്ട്? ഇത്തല്ല അഭ്യാസത്തിന് സമ്പ്രസാരണം ഒന്നായ സൂത്രം വരുന്നു. സമ്പ്രസാരണ ശപൂർവരു ഹലാദിശേഷം ഈ യജ് ഇട്ട് ധ എന്തുവരുന്നു? ഈ യജ് ഇട്ട് ധ എന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു. ഏ അങ്ങനെ വേറൊന്നുമില്ല. ഇട്ടു വരാത്ത പക്ഷത്തും യജ് ധ ദിത്വം മലാദിശേഷം അഭ്യാസ സമ്പ്രസാരണം നിട്ടിയഭ്യാസ്യ ഉപേഷം ഈ യജ് ധാന്നിരിക്കുമ്പോൾ പഴയ സൂത്രം ഏതാണ്? ഷയുടെ പരത്തിൽ അടുത്തെന്തിരിക്കുന്നു? എന്തുവരുന്നു? എന്തുവരുന്നു? ഷയുടെ പരത്തിൽ ധായിരുന്ന എന്തുവരുന്നു? രണ്ടാമത്താണ്. അതിനെന്ത് വരുന്നു? യജ് ദിത്വം അഭ്യാസന സമ്പ്രസാരണം അനാദിശേഷ ഈ യജ് ധൃശ്ചൃശ്ചസൃജയംഷ്ടുത്വം യഷ്ട എങ്ങനെ രൂപങ്ങൾ? ആത്മനൈവത്തില് കിത്തായ കൊണ്ട് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നു? വജിസ്വഭിജാതിന കീർത്തി വന്നതിന് ശേഷം ദത്വം വരും. സമ്പ്രസാരണം വന്ന് പൂർവരൂപം വന്ന് യജ് എന്ന് പറയുന്ന ഇജ് എന്നായി. പിന്നെ ദത്വം വന്ന് ഫലാദിശേഷം വന്ന് ഈ ഇജ് എന്നിരിക്കുന്നിടത്ത് എന്തുവരും? ഈ ഇജ് എന്നിരിക്കുന്നിടത്ത് ഇട്ടെങ്ങനെ വരുന്നു? ക്രാദ്യന്യൂനടി അടുത്ത് ലോട്ടിൽ വരുമ്പോ യജ്ത്ത അവിടെ എന്തുവരും? പരത്തിൽ തായിരിക്കുമ്പോ എന്തുവരും? ഷ്ടുത്വം എന്ന തകാരത്തിന് എന്തുവരും? എത്രാമത്തെ? ഒന്നാമത്തെ. ജകാരത്തിൽ എന്തുവരും? സൂത്രം ഷകാരം വന്നു കഴിഞ്ഞാൽ പരത്തിൽ എന്തായിരിക്കുന്നത്? അതുകൊണ്ട് അടുത്ത സൂത്രം വന്നു ഷഠോ കസി. സ്പഷ്ടമാണ്, ഷകാര ഠകാരങ്ങൾക്ക് കകാരം വരും, സി സകാരം പരമായിരിക്കുന്നു. ഷകാരഠകാരങ്ങൾക്ക് കകാരം വരുന്നു, സകാരം പരമായിരിക്കുന്നു. ഇവിടെ യഷ് സാന്നിരിക്കുന്നു, സകാരം പരമുണ്ട്. ഷാക്ക് ഷാക്കി കാവുന്നു. യക്ഷ്യതി സസ്യഷത്വം യക്ഷ്യ തി യക്ഷ്യതി യജ് ലോട്ടിന് വരുമ്പോ എന്ത് വരും യജത്തു ആത്മനിവിധം ലങ് ആത്മനിവിധം വിധിലിംഗ് ആശീർലിംഗിന്റെ പ്രത്യേകത യജ് യാസ് തീ ഇത ചെകാരം ലോപിച്ചു സകാരത്തിന് എന്ത് സംഭവിക്കും സമീപം സകാരം കിത്തായതുകൊണ്ട് എന്ത് വരുന്നു യജ്ജിന് സമ്പ്രസാരണം വന്നു സമ്പ്രസാരണ ശപൂർവനും വന്നു യജ്ജ് എന്ന് പറയുന്നത് എന്തായി ആത്മനിയോഗത്തിലാണെങ്കിൽ യജ് സീട്ട് സിട്ട് ത ജയുടെ പരത്തിൽ സായിരിക്കുമ്പോ എന്തോരും കഴിഞ്ഞാൽ എന്തുവരുന്നു പരത്തിലെ സകാരത്തിന് എന്തുവരും ഇനി ലുങ്ങിന് പരസ്യയോഗത്തിൽ ആ എജ് സിച്ച് തീ തീക്ക് എന്ത് സംഭവിക്കും ഇതശ്ച പിന്നെ എന്ത് സംഭവിക്കും വിദശ വന്നു കഴിഞ്ഞാൽ അടുത്തെന്ത് വരും അസ്ഥിസ്ജോ ഈട്ട് ആ യജ് സ് ഈട്ട് ത ആ യജ് എന്നോടത്ത് എന്ത് സൂത്രം വരും യജ് എന്നോടത്ത് യജ് എന്തുവരുന്നു വൃദ്ധി വരുന്നു ആ യാജ് ജകാരത്തിന് എന്ത് സംഭവിക്കും പരത്തിൽ സായിരിക്കുന്നുണ്ട് ഷഡോക്കാസി അയാ സകാരത്തിന് അയാക്ഷി യജ്ജന് വധപർ ജഹലന്തസ്യ ചാവൃതി അയാജ് ജകാരത്തിന് ബൃഷ്യസൃജമൃജരാജ്രാജിശാംഷ പരത്തില സകാരം ഇരിക്കുന്നുണ്ട് ഷഡോക്കാസി സകാരത്തിന് ഷത്വം അയാക്ഷി മതപ്രചാരന്തസ്യജ എല്ലായിടത്തും വരും മയാജ് അല്ല താം ആ യാജ് സ് താം അയാജ് സ് താം എന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു ജലോ ജലി സകാരം പോയി പിന്നെ വരുന്ന എന്താണ് അയാജ് താം ജകാരത്തിന് എന്ത് വരുന്നു അയാഷ് താം എന്നിരിക്കുന്നിടത്ത് ഷ്ടുത്വം അയാഷ്ടാം അയാക്ഷീത് അയാഷ്ടാം അവിടെ വീണ്ടും നോക്കണം ആ യാജ് ഷത്വം എന്ന് അയാഷ് പരത്തിൽ സകാരം ഇരിക്കുന്നുണ്ടെന്ന് വരും സകാരം ഇരിക്കുന്നുണ്ട് ഷഡോക്കാസി കാവുന്നു അയാക് സകാരത്തിന് ഷത്വം അയാക്ഷു അയാക്ഷി അയാഷ്ടാം അയാക്ഷു അടുത്ത് വീണ്ടും മധ്യവിഷേകനത്തിന് സാ പരവരിക്കുന്നുണ്ട് എന്തോരും വൃഷഭ്രസ്യഷത്വം ഷഡോക്കാസി കത്വം അയാക്ഷീഹി അയാഷ്ടം അയാഷ്ട അയാ അയാ അയാക്ഷം എന്തുകൊണ്ട് സിച്ചിരിക്കുന്നുണ്ട് പൂർവ്വത്തില് ഷക്തം വന്നതിന് കത്തും വന്നു അയാക്ഷം അടുത്ത് അയാക്ഷു അയാക്ഷം അപ്പൊ സിച്ച് എവിടെയെങ്കിലും ലോപിച്ചു പ്രഥമ ഏകോപനത്തിലോ അവിടെ ലോപിച്ച സിച്ച് ദ്വിവചനം മധ്യവശ ദ്വിവചനം ബഹുവചനം എവിടെയെല്ലാം കത്വം വന്നു പ്രഥമ ഏകോചനം അത് പുസ്തകത്തിൽ നോക്കി രൂപം നോക്കി പറയരുത് മനസ്സിൽ കണ്ട് പറയണം ആരൊക്കെയാണ് കുരിഞ്ഞ് പുസ്തകത്തിൽ നോക്കി പറയുന്നതെന്നും ആരൊക്കെയാണ് മനസ്സിൽ പറയുന്നതെന്നും കണ്ടാലും കേട്ടാലും മനസ്സിലാവും കത്വം വന്നവിടെയൊക്കെ പ്രഥമായോജനം പ്രഥമാഭോജനം ദ്വിഷേകോജനം പിന്നെ ഉത്തമപുരുഷ മൂന്നിടത്തും അയാക്ഷം അയാക്ഷുവ അയാക്ഷമ രൂപങ്ങൾ മനസ്സിൽ കാണണം നിങ്ങൾ പുസ്തകത്തിന്റെ സഹായത്തോടുകൂടി രൂപം നോക്കി പറയാൻ ഇരുന്നു കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും സംശയം വന്നാൽ മാത്രമേ പുസ്തകം നോക്കാവൂ രൂപം മനസ്സിൽ തന്നെ കാണണം പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ശബ്ദങ്ങൾ വരുന്നത് അത് മനസ്സിൽ കാണണം ഇനി അറിയാൻ പറ്റിയില്ലെങ്കിലും പുസ്തകം നോക്കരുത് പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ പോയി ഒരിക്കലും പിന്നെ മനസ്സിൽ അഭ്യാസം കിട്ടത്തില്ല മനസ്സിൽ ചെയ്ത് പഠിക്കുന്ന ആ ശീലം വരത്തില്ല എപ്പോഴും പുസ്തകം നോക്കേണ്ടി വരും നമ്മൾ രൂപചന്ദ്രി കൈ വെച്ചിട്ട് അതീ നോക്കി തൽക്കാലം എൻ്റെ മുമ്പിൽ വിദ്വാന്മാരായിട്ട് ഒരു കാര്യമുണ്ട് നമുക്ക് വലിയ ദോഷം ചെയ്യത്തേയുള്ളൂ അതുകൊണ്ട് കാര്യമില്ല പിന്നെ എന്തെങ്കിലും സംശയം വന്നാൽ നോക്കാം റെഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക രൂപം മനസ്സിൽ കണ്ട് സൂത്രങ്ങൾ പ്രവർത്തിക്കുന്ന ശ്രദ്ധിച്ച് പറയുക എന്നുള്ളതാണ് ഇത് പഠിക്കാനുള്ള ഒരേ ഒരു വഴി അല്ലാതെ പുസ്തകം നോക്കിയിട്ട് രൂപ എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനെന്തായാലും അങ്ങനെ പറയുന്നവർ പഠിച്ചിരിക്കുന്നു ധരിക്കാൻ പോകുന്നില്ല പിന്നെ കൂടെ ഇരിക്കുന്നവർ അവർക്ക് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട കാര്യം ആത്മനിയോഗത്തിലാണെങ്കിലോ ആ ഏജ് സ്വിച്ച് ഇവിടെ എന്ത് സംഭവിക്കും ആ ഏജ് സ്വിച്ച് ആ ഏജ് സ്വിച്ച് സ്വിച്ചിനെന്ത് സംഭവിക്കും ജലോജലി അത് പോയി പിന്നെ ആ ഏജ് വൃത്തി വരുമോ വരുമോ എന്തുകൊണ്ട് പരിശോധത്തിലെ വരത്തുള്ളൂ സൂത്രവും വൃത്തിയൊക്കെ അറിഞ്ഞിരിക്കണം അതാ ഞാൻ പറഞ്ഞ് പുസ്തകം നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുക ഒരിക്കലും ശരിയാകത്തില്ല ആ യജസ് താന്നിരിക്കുന്നിടത്ത് യജ്ഞന്റെ ജകാരത്തിന് സൂത്രം പറയുന്നു പിന്നെ എന്താ വരുന്ന അടുത്ത്? ആണോ ഷഡോകാസി വരൂ? വരോ? എന്ത് വരുന്നു? വരുന്ന എന്താണ്? ഷ്ടുത്വം വന്നു. അയഷ്ഠ ആയജ് വളരെ സിമ്പിൾ, സിച്ച് പോയി. ആയജ് ജകാരത്തിന് ഷകാരം വന്നു, പരത്തിൽ തകാര ഷ്ടുത്വം വന്നു. അയഷ്ഠ ആ യജ് സിച്ച് ആകാം. ഇവിടെ യജ്ജിന് എന്ത് വരുന്നു? സൂത്രം ഷത്വന്നാ ഉടനെന്ത് സംഭവിക്കും? ഷഡോക്കാസി സകാരം പരത്തിലുണ്ട്, സിച്ചിന് ലോകം വരുന്നില്ല. എന്തുകൊണ്ട്? ജലില്ല. അയക്ഷ ആദാം അയഷ്ഠ അയക്ഷാദാം. പരത്തില് ജലില്ലെങ്കിൽ ഷത്വം, സിച്ചുണ്ടെങ്കിൽ കത്വം. സിച്ച് ലോപിക്കണമെങ്കിൽ പരത്തിൽ എന്ത് വേണം? ജല്ല് വേണം. പ്രധാന ബഹുജനത്തിന് സിച്ച് ലോപിക്കുന്നില്ല, അതുകൊണ്ട് എന്ത് വരുന്നു? ആ യജ് ഷത്വം പരത്തിൽ സാ ഷഡോക്ക സി അയക്ഷത അയഷ്ടയക്ഷാദാം. വീണ്ടും അയജ് സിച്ച് പരത്തിൽ എന്ത് വരുന്നു? പരത്തിലെന്താ? അതാദ്യം പറയുന്നു ദാസ്. ഇപ്പൊ സിച്ചിനെന്ത് സംഭവിക്കും? ജയിച്ചിലെ ജകാരത്തിന് ഷത്വം വന്ന അടുത്തെന്ത് വരുന്നു? ഷ്ടുത്വം. തകാരത്തിന് എന്ത് വരും? എത്രാമത്തെ? രണ്ടാമത്തെ. അയഷ്ഠ രണ്ടാമത്തേന്ന് പുസ്തകം നോക്കാതെ പറഞ്ഞു, നോക്കി പറഞ്ഞു, നോക്കി പറഞ്ഞു. ഒരെത്ര നോക്കാതെ പറഞ്ഞു? അയഷ്ഠ മനസ്സിൽ അത് ചെയ്ത് ഇങ്ങനെ മനസ്സിൽ വരച്ച് വരച്ച് പഠിക്കണം, എന്നാലേ ഇത് പഠിക്കാൻ പറ്റൂ. പുസ്തകം നോക്കിയ പറ്റാതെ വരുമ്പോൾ വേണമെങ്കിൽ നോക്കാം, പറ്റാതെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാലും നോക്കാം. കഴിയുന്ന മനസ്സിൽ ശബ്ദങ്ങൾ വരുന്നതും ഞാൻ അത്ര സ്പീഡിലല്ല പറയുന്നതെന്നാണ് എൻ്റെ തോന്നൽ. അയഷ്ഠ ആ യജ് സ് ആധാം ജഗാരത്തിന് ഓരോ അവസരം വരുമ്പോഴും സൂത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, സൂത്രം പറയാൻ പ്രയാസമൊന്നും അറിഞ്ഞുകൂടെന്ന് വിചാരിച്ച് വിട്ടുകളയരുത്. പറഞ്ഞുകൊണ്ടേയിരിക്കണം, എന്നാലേ സൂത്രം ഉറക്കത്തുള്ളൂ. ഒരു സൂത്രം പറയാനൊരു അവസരം കിട്ടുന്നത് മഹാപുണ്യമാണെന്ന് വിചാരിച്ചു. അല്ല, സൂത്രം വരുമ്പോൾ സൂത്രം പറയാതെ അതിൻ്റെ സിദ്ധിച്ച രൂപം മാത്രം പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ നോക്കരുത്. ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷപ്പെടണമെങ്കിൽ സൂത്രം തന്നെ പറയണം. അയഷ്ഠ അയക്ഷ അയക്ഷ കകാരം ആദിശപ്പെടുത്തിയോ? കകാരം ഷഡോ കസി അയക്ഷാദാം. അടുത്ത യജ് സിച്ച് ധ്വം വന്നിരിക്കുന്നിടത്ത് എന്ത് വന്നു? ധീച്ച സകാരം പോയി. ആ യജന്നിടത്ത് എന്ത് വന്നു? വൃഷഭൃശ്ചൃജമൃജരാജ അയഷ് ധ്വംനടത്ത് ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ ധകാരത്തിന് എന്ത് വരും? എത്രാമത്തെ? അത് വന്നു കഴിഞ്ഞാൽ അടുത്തെന്താ വരുന്നത്? അതെങ്ങനെ വരും? ജലാം ജസ് ജസി പ്രകാരം ഷകാരത്തിന് എന്ത് വരും? ഷഡോകാസി ഇവിടെ വരുന്നില്ല. എന്തുകൊണ്ട്? അത് പോയി. പിന്നെ ഇരിക്കുന്നത് ധ്വമാണ്, ഷ്ടുത്വം വന്നിട്ടതിന് ധ്വമായി. പൂർവത്തിലിരിക്കുന്ന ഷകാരത്തിന് ജലാം ജസ് ജസി വന്നിട്ട് അയഡ്ധം. ബാക്കിയുള്ള എല്ലാം വളരെ സിമ്പിൾ. എന്തുകൊണ്ട് ആയ അടുത്തെന്ത് വരുന്നു? ആയജ് സ് ഇട്ട വന്നിരുന്നു. ഷ അയജ് സായിരിക്കുന്നുണ്ട്. ഷഡോക്കാസി യക്ഷി അയക്ഷു വഹി എല്ലായിടത്തും ആ യജ് സ് യകാരത്തിന് ഷകാരം സകാര പരത്വേ കത്വേ അയക്ഷി അയക്ഷു വഹി ലിംഗി അയക്ഷ്യത് അയക്ഷിതാം അയക്ഷ്യൻ അയക്ഷ്യ അയക്ഷ്യത അയക്ഷ്യ അയക്ഷ്യത അടുത്തു വരുന്ന വഹപ്രാപണേ ധാരാളം ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ്. യജു അങ്ങനെ തന്നെ വഹതി ആ വഹതി സംവഹനം ഒരുപാട് വാഹനം എല്ലാം ഇതിൽ നിന്നാണ് വരുന്നു. മലയാളത്തിൽ എന്താണ് വഹിക്കുക എന്ന് പറയും, നമ്മുടെ പ്രാവണം എന്ന് പറഞ്ഞിരിക്കും. അവിടെ വന്നു വഹ്. അപ്പൊ വഹ് ശപ്പത്തിപ്പ് വഹതി വഹത വഹന്തി വഹസി വഹത ആത്മനിയോഗത്തിൽ വഹതേ വഹേതേ വഹസി വഹേതേ വഹേ വഹാവഹേ വഹ് ലിട്ടില് വഹ് നല്ലെന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അങ്ങനെയാണോ വരുന്നത്? വഹ് നല്ലെന്നിരിക്കുമ്പോ എന്ത് വരുന്നു? എന്താ വരുന്നു? വഹ് നല്ലെന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അത് എന്താ വരുന്നു? വഹ് നല്ലെന്നിരിക്കും. വഹ് നല്ലെന്നിരിക്കുമ്പോഴോ? ആലോചിച്ച് പറയണം. ആണോ? വഹ് നല്ലെന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. എന്താ വരുന്നു? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഇങ്ങനെ ധാതുവിലാണ് അഭ്യാസം. ദിത്വം വന്നു വഹ് വഹ്. അഭ്യാസത്തിൽ എന്ത് വരുന്നു? അഭ്യാസസ്യ ഉപേക്ഷാം സമ്പ്രസാരണം വന്നു കഴിഞ്ഞാൽ ഏ സൂത്രം വരുന്നു? ഗണസമ്പ്രസാരണം. സമ്പ്രസാരണം വന്ന ഏത് വർണ്ണം വരുന്നു? സമ്പ്രസാരണശപൂർവ രൂപം വന്നു. ഹലാദിശേഷം വരുമ്പോ അഭ്യാസത്തിൽ വഹ് നല്ല് എന്ത് വരുന്നു? വിവാഹം ഇതിൽ നിന്നാ വരുന്നു. എല്ലാം ഇതിൽ നിന്നാ ധാരാളം പ്രയോഗിക്കുന്ന വഹ വഹ് അതുസന്നിരിക്കുമ്പോ കിത്തായോണ്ട് എന്ത് വരുന്നു? സംപ്രസാരണം സമ്പ്രസാരണ പൂർവരൂപം ഉഹ്. ദിത്വം വന്ന് ഉഹുഹ്. ഹലാദിശേഷം വന്ന് ഉഹ് എന്നിരിക്കുമ്പോ അകസവർണേ ദീർഘ ഊഹ് ഊഹത്തുഹ് ഊഹത്തുഹു ഊഹുഹു, ഇതിൽ നിന്ന് ഊഹം വരുന്നു. ഇതിൽ നിന്ന് ഊവാഹ ഊഹത്തുഹു ഊഹു. ബഹുധാതു എന്ന് പറയുന്നത് ഹകാരാന്തത്തിൽ ഇറങ്ങുന്ന രണ്ട് ധാതുക്കള് അത് ഹകാരാന്തമായതുകൊണ്ട് ദഹു ദഹു ദഹു ദുഹു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകും. ആ ധാതുക്കളെ തന്നെ പറയണം. ആ ദഹ് ദിഹ് ദുഹ് നഹ് മിഹ് ഋഹ് വഹോ അഷ്ടോ. എട്ട് ധാതുക്കളിൽ വഹു വരുന്നുണ്ടോ? പതിനെട്ട് ധാതുവായി. ജന്തു അകാരവാൻ വായ താസ്യനട്ട് ധലി വേട്ടയം. എട്ട് വന്നു കഴിഞ്ഞാ എന്തുവരുന്നു? വഹു ധല് ദിത്വം വന്ന് വഹു വഹ് അഭ്യാസത്തില് ലിട്ടി അഭ്യാസസ്യ ഉപേഷാം സംപ്രസാരണം സംപ്രസാരണപൂർവ ഹലാദിശേഷ ഇട്ട് വരാത്ത പക്ഷത്തില് വഹ് ബഹ് ധല്ലന്നിരിക്കുന്നു. ദിത്വം വന്നു വഹു വഹു ധ അഭ്യാസത്തില് ലിട്ടി അഭ്യാസസ്യ ഉപേഷാം സംപ്രസാരണം സംപ്രസാരണ പൂർവരൂപം അലാദിശേഷം ഊ വഹ് ധ ഊ വഹ് ധ. വഹിന്റെ ഹകാരത്തിന് എന്ത് വരുന്നു? സൂത്രം ഹോഠ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഏത് രൂപം പഠിച്ചപ്പോഴാണ്? ഹകാരാന്തം ഏത് ശബ്ദം വരുന്നു? പഠിച്ചില്ലേ? ശരി, ഇവിടെ എന്ത് വരുന്നു? ഹോഠ വന്നു. ഹ് എന്നുള്ള എന്തായി മാറി? പാഠ് പരത്തിലെന്തിരിക്കുന്നു? പാഠത്ത സൂത്രം വരുന്നു ജഷസ്തോർധോധ. ജഷ പരയോ തധോ ധ സ്യാത് നതു ദധാതേ. ജഷഹ എന്നുണ്ടല്ലോ പഞ്ചമി എന്തോ, അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു ജഷ പരയോഹോ. സൂത്രത്തിൽ തന്നെ ധോഹോ, തകാരത്തിനും ധകാരത്തിനും എന്താണ് ആദേശം വരുന്നത്? ധ വരുന്നു. ജഷ പരയോഹോ തധോഹോ, ഇവിടെ എന്താ പരത്തിലിരിക്കുന്നത്? എത്രാമത്തെ? രണ്ടാമത്തത്. അതിനെന്ത് വരുന്നു? നാലാമത്തെ വരുന്നു. ധ വരുന്നു. അവിടെ ഒന്നുകൂടെ പറഞ്ഞു നതു ദധാദേഹേ, അതിനാണ് സൂത്രത്തിൽ പറഞ്ഞത് അധഹ. അധ എന്ന് പറഞ്ഞാൽ ഇവിടെ ധാന്യ ധാതുവാണ് ആകാരാന്തം. നധ അധ എന്നാണ്. അധയുടെ പഞ്ചമിയിൽ എന്തുവരും? അധ ധാതുവാണ്. പഞ്ചമിയിൽ എന്തുവരും? അധ എന്ന് പറയുന്നതിന്റെ ധാതുവിന്റെ പഞ്ചമിയിൽ എന്ത് വരുന്നു? അധായാഹ ധാതുവാണ്. ധാതു ധാതുക്കുലിക്കുന്നു. എങ്ങനെ അങ്ങനെ അധഹ എന്ന് വന്നു? എങ്ങനെ ലോപിച്ചു? വെറുതെ പറഞ്ഞാ മതിയോ? ഇത് ധാ ധാതുവാണ്. ധാ പഠിച്ചിട്ടുള്ളതാണ്. അതെ ഗോപാതോ പ്രകാരം നീ ആകാരം ലോപിച്ച് പഞ്ചമിയിൽ അധഹ എന്ന് വരും. അപ്പൊ അധഹ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എഴുതിയത് നതു ദധാതേഹി. ഈ സംഗതി ദുദ്ധാന്യധാരണ പോഷണയോ എന്ന് പറയുന്ന ധാതുവിന് വരത്തില്ല. അതാ പറഞ്ഞിരിക്കുന്നു. ഇവിടെ എന്തായാലും വഹുധാതുവാണ്, അതുകൊണ്ട് ഇവിടെ വരും. ധ എന്ന് പറയുന്നത് ജഷിൽ പെടുന്നുണ്ടോ? അതിന്റെ പരത്തിലിരിക്കുന്ന ധാക്ക് എന്ത് വന്നു? ധാ വന്നു. അപ്പൊ എന്തായി? ഓ ധ പരത്തിൽ എന്തിരിക്കുന്നു? ധാ എന്നിരിക്കും. വേസൂത്രം എഴുതുന്നു ധിന്റെ പരത്തിൽ ധാ ഇരിക്കുമ്പോ ധായുടെ പരത്തിൽ ധായിരുന്ന അതിനെന്ത് വരും? ധാവരും. അപ്പൊ ഇവിടെ പൂർവത്തിലും പരത്തിലും എന്തായി? രണ്ട് ഡാ എന്ന് പറഞ്ഞാൽ പ്രത്യേകം നോക്കിയത് കെട്ടിയിട്ട ഡായാണ്, മാറിപ്പോരുത്. നാലാമത്തത് മാറിപ്പോരുത്. അപ്പൊ എന്ത് വരുന്നു? ഓ വാഡ് പരത്തിലുണ്ട്. അതായത് ഹീന്നായിരുന്നത് അതിന് ഹോട്ടാ വന്നു. വന്നു കഴിഞ്ഞപ്പോ ജഷസ്തോ ധോതാ പ്രകാരം പരത്തിലിരിക്കുന്ന ധകാരത്തിന് എന്തോന്നു? പൂർവത്തിലും പരത്തിലും ഡാ വരുന്നത് എങ്ങനെ? അപ്പൊ പരത്തില് ധകാരത്തിന് ഡാ വന്ന് ഢായുടെ പരത്തിൽ ഢാ ഇരുന്നു കഴിഞ്ഞാൽ അടുത്ത് വരുന്നു ഠോ ഠേ ലോപഹ. ഠോ ഠേ അത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ഠേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഠ പരവരിക്കുമ്പോ ഠഹ. ഏത് വ്യക്തി ഷഷ്ടി എന്താ? അതിനെന്ത് വരും? ലോപം വരുമ്പോ ഏത് ലോപിച്ചു? ആദ്യത്തെ ലോപിക്കുന്നു. അപ്പൊ എന്ത് വരുന്നു? ഓ വാ പരത്തില് ഡ ഒന്ന് പോയി. ഓ വാ ഡ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു സൂത്രം. ഏതാണ് മുമ്പ് പഠിച്ച സൂത്രം? ത്രിലോപേ പുരുഷ ദീർഘോണഹ. ഇങ്ങനെ ഠകാരം ലോപിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർവത്തിലിരിക്കുന്ന അണ്ണന്റെ ദീർഘം വരും. ഇവിടുത്തെ പൂർവത്തിലെ അണ്ണ ഏതാണ്? വായിൽ ആകാരത്തിന് ദീർഘം വരും. എങ്ങനെ? ഠോ ഠേ ലോപഹ ഠകാരം പരമിരിക്കുക. ഠകാരം ലോപിച്ചു കഴിഞ്ഞാൽ പൂർവത്തിലെ അണ്ണിന് വരേണ്ടതാണ്. പക്ഷെ അത് വരുന്നില്ല. അടുത്ത് വരുന്നു ഏതാണ്? സഹി വഹോരോ ദവർണസ്യ അനയോരവർണസ്യ ഓത്ത് സ്യാത് ഢലോപേ. ഢലോപം വന്നു കഴിഞ്ഞാൽ സഹ് ധാതു ഷഹമർഷണേ ഇനി വരും. വഹ് ധാതു വഹ പ്രാപണേ രണ്ടിന്റെയും അവർണത്തിന് എന്ത് വരും? ഓത്ത് വരും. ഓ വരും. അതായത് ഇവിടെ ഓ വാ ഢ എന്നായിരിക്കുന്നു. ഇവിടെ ഠകാരലോപം വന്നു കഴിഞ്ഞു. അതാണ് പറയുന്നത് ഠലോപേ. ഠകാരം വന്നു കഴിഞ്ഞാൽ സഹധാതുവിന്റെയും ബഹുധാതുവിന്റെയും സഹധാതു വേണ്ട, ഇവിടെ ബഹുധാതു ഉണ്ട്. അതിന്റെ അവർണത്തിന് എന്ത് വരുന്നു? ഓ വരും. എന്ത് വരുന്നു? വാ എന്തായി മാറും? ഓ ഊവോ ഓഢ എന്ന് പറയുന്ന ഈ രൂപം എത്ര എളുപ്പത്തിലാ പാണിനി ശ്രദ്ധിച്ചിരിക്കുന്നു. ഓഢ വഹധാതുവിൽ നിന്നും ഊവോഢ എന്ന രൂപം ഉണ്ടാക്കി. മനസ്സിലായല്ലേ? വഹ് ധല്ല് കിട്ടില്ല ദിത്വം വഹ് വഹ് തല്ല് ലിട്ടി അഭ്യാസ സുവേഷം അഭ്യാസപകാരത്തിന് ഉപകാരം സംപ്രസാരണം സംപ്രസാരണാശ്ച പൂർവരൂപം ഹലാദിശേഷ അഭ്യാസത്തെ ശേഷിക്കുന്നത് ഊ വഹ് പരത്തിൽ ധായിരിക്കുന്നു. ഹകാരത്തിന് ഹോഠ ഓ വഠ് പരത്തിൽ എന്തിരിക്കുന്നു ഠകാരൊക്കെ വരുന്നു. ജഷസ്തോർ പരത്തിലിരിക്കുന്ന ധകാരത്തിന് എത്രാമത്തെ വന്നു? നാലാമത്തെ വന്നു. അത് വന്നു കഴിഞ്ഞാൽ ഠായുടെ പരത്തിൽ ധായിരിക്കുന്നുണ്ട്. എന്ത് വരുന്നു? ഷ്ടുത്വം. അപ്പോ ഓ വഠ് ഠായുടെ പരത്തിൽ ഠായിരുന്നു കഴിഞ്ഞാൽ ഡോടെ ലോപ ഏത് ഠകാരം ലോപിക്കുന്നു? ഓ വ പരത്തിൽ എന്തിരിക്കുന്നു? ഭ പൂർവ സീദീർഘോണ വരേണ്ടാണ്. പക്ഷെ ഇവിടെ എന്ത് വരുന്നു? സഹിഹോരോത് അവർണസ്യ അകാരത്തിന് എന്ത് വരുന്നു? ഓ വന്നു. ഓഠ ഇവിടെ ജഷസ്തോർ ധോധ അത് കഴിഞ്ഞ ഷ്ടുത്വം വന്നു. ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ ഢാവുന്നു. ഠോഠേ ലോകം വരാൻ പാടില്ല, കാരണം പൂർവത്രാസിത്വം. ഷ്ടുത്വം എവിടെ കിടക്കുന്നു? ഠോഠേ ലോകം എവിടെ കിടക്കുന്നു? ഷ്ടുത്വം അതെല്ലാവർക്കും അറിയാമല്ലോ, മുമ്പിൽ എഴുതിയിരിക്കുകയല്ലേ. ഷ്ടുത്വം എവിടെ എന്നാ നോക്കേണ്ടത്? എട്ട് നാലില്. അപ്പോ ഷ്ടുത്വത്തിന് ഷ്ടുത്വം വന്നത് ഠോട്ടയ ലോപയ്ക്ക് സിദ്ധമാകോ? ഏ എന്തുകൊണ്ട്? ഏ പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം. മനസ്സിലായോ? പൂർവസൂത്രമാണ് ഠോട്ടയ ലോപ, പരസൂത്രമാണ് ഷ്ടുത്വം. അപ്പൊ ഷ്ടുത്വം വന്നാണ് ഠകാരം വന്നത് അല്ലേ? ധകാരത്തിന് ഠകാരം വന്നത് ഷ്ടുത്വം വന്നിട്ട്. അത് ഠോട്ടോ ലോപയുടെ ദൃഷ്ടിയിൽ ഇല്ല. അപ്പൊ ഠോട്ട ലോപ വരുമോ? ഠകാരത്തിന്റെ പരിധി ഠകാരമില്ല. പിന്നെ എന്തുകൊണ്ട് വന്നോ? എന്ത് ജ്ഞാപകം? പറഞ്ഞത് പ്രവർത്തിക്കാൻ കഴിയും. അഷ്ടത്വം വന്നു, ഇതിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ പ്രവർത്തിച്ചു? എന്താ ജ്ഞാപകം എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും വേണം ജ്ഞാപകമായിട്ട്. അതാണോ ജ്ഞാപകം എന്ന് പറയുന്നത്? അതുകൊണ്ടെന്താ അത് ഇതുമായിട്ട് എന്താ ബന്ധം? ഠോട്ടെ ലോപയുടെ ദൃഷ്ടിയിൽ ഷ്ടുത്വം അസിദ്ധമാണ്. അപ്പോൾ ഇതിന് പ്രവർത്തിക്കാൻ പറ്റിയില്ല. പക്ഷേ പ്രവർത്തിക്കുന്നു വിധാന സാമർഥ്യ. അല്ലെങ്കിൽ ഠോട്ടെ ലോപ വിധിച്ചത് തന്നെ എന്താവും? വ്യർത്ഥമാകും. വിധാന സാമർഥ്യ പ്രവർത്തിക്കുന്നു. സഹി ബഹോരോ ദവർണസ്യ ഓ ദവർണസ്യ. അവിടെ അവർണസ്യ എന്ന് പറഞ്ഞു. മാത്ര ലാഭാത് പുത്രോത്സവം മന്യന്റെ വയ്യാകരണ. അസ്യാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാ വർണ്ണസ്യാന്ന് പറഞ്ഞു? സഹി വഹോരോത് അവർണസ്യാന്ന് പറയുന്നത് സഹി വഹോരോത് അസ്യ എന്ന് പറഞ്ഞാൽ ആ വർണ്ണസ്യ ഇത്രയും കടപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. പാണിനി അബദ്ധം പറ്റിയാണോ? അല്ല. എന്തുകൊണ്ടാണ്? പഠിച്ചതാണ്. ഏ എങ്ങനെ? പഠിച്ച കാര്യമാണ്, പുതിയ കാര്യമല്ല. അതുകൊണ്ട് ചോദിക്കുന്നു. എന്താണ്? അതായത് നമ്മൾ പഠിച്ചു തപരത്തത്കാലസ്യ തഹപരോ യസ്മാത് താത്പരസ്യ ഉച്ചാര്യമാണ് സമകാല ശൈവ സംജ്ഞാസ്യാ. തകാരത്തിന്റെ പരത്തിൽ ഉച്ചരിച്ചാലും അത് സമകാലത്തെ ഗ്രഹിക്കത്തുള്ളൂ. ഇവിടെ അസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകാരത്തിന്റെ പരത്തിലാവും. എങ്ങനെ? സൈവ ഹോരോത് അസ്യ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അസ്യ ഹർസൂത്ത് മാത്രമേ ഗ്രഹിക്കൂ. നമുക്ക് ദീർഘത്തിന്റെ ആവശ്യമുണ്ട്. ദീർഘത്തിനും വരണം, ഓത്വം വരണം. ഇവിടെ സൈഹോരോ ദസ്യ എന്ന് വന്നു കഴിഞ്ഞാൽ ഹ്രസ്വ അകാരത്തിന് മാത്രമേ ഓകാരം വരത്തുള്ളൂ. എന്തുകൊണ്ട്? തപര തത്കാലസ്യ. പക്ഷെ ഇത് ഉദാഹരണം താത്പരസ്യ. പക്ഷെ ഇവിടെ അവർണസ്യ എന്ന് പാണ്ഡി പറഞ്ഞത് കൊണ്ട് എന്താണ്? ഹ്രസ്വത്തിനും വരും, ദീർഘത്തിനും വരും. അതിന് ഉദാഹരണം ഇങ്ങനെ വരും. തൽക്കാലം ഊഢ ബാക്കിയുള്ള എളുപ്പമാണ്. ഊഹതുഹു, ഊഹതുഹു എന്ന് പറയുന്നിടത്ത് ദ്വിത്വത്തിന് മുമ്പ് തന്നെ സമ്പ്രസാരണം വരുന്നു. എന്താ കാരണം? ദ്വിത്വമുണ്ട് മാത്രമാണ്. അദ്ദേഹം കിത്തായതുകൊണ്ട് ദ്വിത്വത്തിന് മുമ്പ് എന്തുകൊണ്ട് സമ്പ്രസാരണം വന്നു? എന്തുകൊണ്ട്? ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എന്നാണോ പറഞ്ഞു? ആ സമ്പ്രസാരണം തദാശ്രയിച്ച കാര്യം ബലവത്ത് കൊണ്ട് സമ്പ്രസാരണം വന്നിട്ട് ദത്വം വന്ന് ഫലാതിശേഷ സവർണദീർഘം ഊഹതുഹു നേരത്തെ പറഞ്ഞതാണ്. വഹിത ഊഢ ഊഹതുഹു ഊഹ ഊഹ ഊഹ ഊഹിവ ഊഹിമ. അപ്പോൾ ഊഢയുടെ രൂപം ശരിക്കും പഠിക്കുന്നു. പിന്നെ ബാക്കിയെല്ലാം എളുപ്പമാണ് പറയാൻ. പൂർണമാദായ ഓം ശാന്തി ശാന്തി.